എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞേ, എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചിക്കാരുടെ ഇടയിൽ ഖ്വാനിയും ലവിയും ഇല്ലാത്തത്? അതിപ്പോൾ പറയണത് ഇത് സിപ്പൂർ പറഞ്ഞത് ഒരുപാട് കാശുണ്ടായിരുന്നു പള്ളി പർവക്കാരുടെ കയ്യിൽ. അപ്പോൾ അവിടെ ഒരുപാട് ഖ്വാനിയും ലവിയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഭേദമികദാശ പണിയണമെന്ന് പറഞ്ഞു. ഭേദമികദാശ പണിയാനായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ ഏവൻ പിന വായിക്കാനായിട്ട് വന്നപ്പോൾ അത് വച്ചപ്പോഴത്തേക്കും അവിടെ ഒരുപാട് സൂക്കേടുകളുണ്ടായി, ആളുകൾ ഒരുപാട് ചത്ത്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം എന്ത് ചെയ്യണ്ട, എല്ലാം മൂടിയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് തിരികെ ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്തു നോക്കി. തിരികെ സൂക്കേടുകൾ ഒരുപാട് വന്ന്, കോളറ, ടൈഫോയിഡ് അങ്ങനത്തെ സൂക്കേടുകളൊക്കെ വന്ന് ഒരുപാട് പോയി കഴിഞ്ഞപ്പോൾ അവരതെല്ലാം ഇട്ട് പൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാടുകളൊക്കെ വച്ച് ഇപ്പോഴും ആ സ്ഥലത്ത് അങ്ങനെയുണ്ടെന്നാണ് പറയണേ. അവിടെ പോയി കഴിഞ്ഞാൽ ചത്തുപോകും. അത് കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ അത് നിൽക്കണ സ്ഥലം പടിഞ്ഞാറത്തെ തറവാടിൻ്റെ പുറവശത്താണ് ആ സ്ഥലം ഉള്ളത്. ഞങ്ങൾ കളിക്കാൻ പോണ സമയത്ത് അവിടെ അതിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും മറ്റുള്ളവരെല്ലാവരും പിള്ളേരെല്ലാവരും പറയും അവിടെ പോലെ ചത്തുപോകും ചത്തുപോകും. അതുകൊണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്.